ഇതമൃത്തിയെ കുറിച്ച് അഹമൃത്തിയെ കുറിച്ച് ആത്മോപദേശത്തിനും ചർച്ച ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നു പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്നു. ഇത് രണ്ടും ഭാനമാണ്. അത് പറഞ്ഞപ്പോഴവിടെ ഭാനത്തിൽ സ്ഥൂലഭാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത് വരുന്ന സൂക്ഷ്മഭാനത്തെ കുറിച്ചാണ് അഞ്ചാമത്തെ പദ്യം. ഇന്ദ്രിയാണി മനോബുദ്ധി വിഷയ പഞ്ചവായവ ഭസ്യന്തേ ഏന തസ്സൂക്ഷ്മം മസ്യ സൂക്ഷ്മാശ്രയത്വത. ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചവായവഹ വിഷയാഹ ഏന ഭാസ്യന്തേ തസ്സൂക്ഷ്മം. അസ്യ സൂക്ഷ്മാശ്രയത്വത ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ മനോബുദ്ധി മനസ്സും ബുദ്ധിയും പഞ്ചവായവഹ പഞ്ചപ്രാണന്മാര് വിഷയാഹ ഈ വിഷയങ്ങൾ ഈ പറഞ്ഞാണ് വിഷയം. ഏന ഭാസ്യന്തേ ഏതൊരു ഭാനത്തിന്റെ വിഷയങ്ങളാണോ തത് ആ ഭാനം സൂക്ഷ്മം അത് സൂക്ഷ്മഭാനമാണ്. സൂക്ഷ്മം എന്ന് വെച്ചാൽ സൂക്ഷ്മഭാനം. അസ്യ ഈ ഭാനം സൂക്ഷ്മാശ്രയത്വത സൂക്ഷ്മത്തെ ആശ്രയിക്കുന്നതിനാൽ അത് ഹേതു ഇവിടെ സൂക്ഷ്മഭാനത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സൂക്ഷ്മഭാനം എന്ന് പറയാൻ എന്താ കാരണം? സൂക്ഷ്മങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചുള്ള ഭാനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായ വിഷയങ്ങളെ വിഷയമാക്കുന്ന ഭാനം എന്നർത്ഥം. ഒരു ഭാനത്തിന് ഒരു ജ്ഞാനത്തിന് ഒരറിവിന് സൂക്ഷ്മങ്ങളായ വിഷയങ്ങളാകുമ്പോൾ ആ ഭാനത്തിന് സൂക്ഷ്മഭാനം എന്ന് പറയും. അപ്പൊ ഇവിടെ സൂക്ഷ്മങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്, സ്ഥൂലമല്ല. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ ബാഹ്യമായി കാണുന്നവയല്ല, അത് ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളാണ്, അതിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയ ശക്തികൾ അതാണ്. നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല, സൂക്ഷ്മം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നവർക്ക് അറിയാൻ കഴിയുന്നത് കാണുകയെന്ന് വെച്ചാൽ അറിയും. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നവർക്ക് സ്ഥൂലങ്ങളാണ്, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം. അത് ആശ്രയിച്ചിരിക്കുന്ന ദ്രവ്യങ്ങൾ വിഷയങ്ങൾ ഇതെല്ലാം സ്ഥൂലങ്ങളാണ്. ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം. പക്ഷെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല, അതിന് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കണ്ണ് ഇന്ന് നമ്മൾ സാധാരണ പറയുന്നത് കണ്ണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. അപ്പൊ അപ്പൊ അത് ഇന്ദ്രിയങ്ങളും കൊണ്ട് ഗ്രഹിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അത് ഇത് കണ്ണാണ്, കണ്ണിലിരിക്കുന്നതാണ് ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം, പിന്നെ ഗോളകം എന്ന് പറയും. രണ്ട് രണ്ടാണ്, ഒന്നിന് മറ്റൊന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. കണ്ണാകുന്ന ഗോളകത്തിൽ കണ്ണാകുന്ന ഇന്ദ്രിയം ഇരിക്കുന്നു, ചെവിയാകുന്ന ഗോളകത്തിൽ ചെവിയാകുന്ന ഇന്ദ്രിയം ഇരിക്കും, തൊക്കാകുന്ന ഗോളകത്തിൽ തൊക്കാകുന്ന ഇന്ദ്രിയം ഇരിക്കും, ഘ്രാണമാകുന്ന ഗോളകത്തിൽ ഘ്രാണമാകുന്ന ഇന്ദ്രിയം ഇരിക്കും, രസനയാകുന്ന ഗോളകത്തിൽ രസനയാകുന്ന ഇന്ദ്രിയം ഇരിക്കും. ഇപ്പൊ ഇരിപ്പിടങ്ങളെല്ലാം നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും, ഏതെങ്കിലും ഇന്ദ്രിയത്തെ കൊണ്ട്. ആ വാസ്തവത്തിലുള്ള ഇന്ദ്രിയങ്ങൾ അതൊരു ശക്തിവിശേഷമാണ്, വിഷയത്തെ ഗ്രഹിക്കുന്ന ശക്തിവിശേഷം, അത് ഗ്രഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിന് സൂക്ഷ്മം എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ മനസ്സും ബുദ്ധി, മനസ്സും ബുദ്ധി എന്ന് പറയുന്നത് സൂക്ഷ്മം എന്ന് പറയാൻ കാരണം അത് ആന്തരികമാണ്. ബാഹ്യമായ വിഷയങ്ങളെ നമ്മൾ ശബ്ദം, സ്പർശം, രൂപം, രസം ഇങ്ങനെയെല്ലാം നമ്മളതിനെ ഗ്രഹിക്കുന്നു, മനസ്സിലാവും. അപ്പോ മനസ്സിനും ബുദ്ധിക്കും ശബ്ദം, സ്പർശം, രൂപം, രസം ഒന്നുമില്ല. അതുകൊണ്ട് ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. നമുക്കതിനെ കുറിച്ച് ബോധമുണ്ട്, എന്റെ മനസ്സാണ് എന്റെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ അത് ആന്തരികമായതുകൊണ്ടും ശബ്ദസ്പർശങ്ങളൊന്നും അതില്ലാത്തതുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. മനസ്സ് മനസ്സിനെ അറിയുന്നുണ്ട്, മനസ്സ് ബുദ്ധി അറിയുന്നുണ്ട്, എന്നാലും അത് സൂക്ഷ്മമാണ്. അതിൽ ബാഹ്യമായ വിഷയങ്ങളിൽ കാണുന്ന സ്ഥൂല ധർമ്മങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് അതിനെ സൂക്ഷ്മം എന്ന് പറയുന്നത്. പഞ്ചവായുക്കൾ എന്ന് വെച്ചാൽ പഞ്ചപ്രാണന്മാർ, പ്രാണന്മാർക്ക് പണ്ട് പഴയ ഭാഷയിൽ വായുക്കളെന്നാണ് പറയുന്നത്. ഈ പഞ്ചവായുക്കൾ, അതായത് പഞ്ചപ്രാണന്മാർ, ഇതും നമുക്ക് മനസ്സിന്റെയും ബുദ്ധിയുടെയും കാര്യം പറഞ്ഞതുപോലെയാണ്, ഉള്ളിലാണ്. അതിൽ സ്ഥൂല വിഷയങ്ങളുടെ ഒരു ധർമ്മവുമില്ല, അതുകൊണ്ട് തന്നെ ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ടറിയാം എന്റെ ഉള്ളിൽ പ്രാണനുണ്ട്, പ്രാണപ്രവൃത്തി, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, നമുക്ക് അനുമാനിക്കാം ഇയാളുടെ ഉള്ളിൽ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ശക്തിയാണ്, ശക്തിയായതുകൊണ്ട് തന്നെ അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പൊതുവെ സൂക്ഷ്മം എന്ന് പറയുന്നതെല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതിനാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. ഈ പറയുന്ന എല്ലാം തന്നെ ജാഗ്രതയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്, സ്വപ്നത്തിനൊന്നും പോകണ്ട. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണന്മാരും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതിന് മറ്റ് ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന പോലെ പ്രത്യക്ഷമായി ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതാണ് എന്റെ പ്രത്യേകത. മനസ്സും ബുദ്ധിയും ഒക്കെ പ്രത്യക്ഷമല്ലേ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷം എന്ന് പറയാം, പക്ഷെ അത് ആന്തരിക പ്രത്യക്ഷമാണ്. ബാഹ്യപ്രത്യക്ഷം അതുകൊണ്ട് എന്താണോ കേവലം ആന്തരികമായി മാത്രം അറിയുന്നുണ്ട് ഇതിനെല്ലാം സൂക്ഷ്മങ്ങളെന്ന് പറയുന്നു, ജാഗ്രത തന്നെ അറിയുന്നു. നാലാമത്തെ ഈ പറഞ്ഞ അത്ര എന്ന് പറഞ്ഞ ഇവിടെ എല്ലായിടത്തും കൊണ്ടുവരുന്നു. അത്ര നമ്മുടെ ഈ അനുഭവ വേടകിൽ ഈ അനുഭവ തലത്തിൽ എന്നർത്ഥം. അതിവിടെയും വേണം. അത്ര ഇന്ദ്രിയാളി മനോബുദ്ധി വിഷയ പഞ്ചവായു അനുവർത്തിക്കുന്നു. അതാണ് ഇത്രയും സംഗതികൾ എന്താണ്? വിഷയങ്ങളാണ്. ഇത് ഇത്രയാണ് ഇവിടുത്തെ വിഷയങ്ങൾ. എന്താണ്? ഇന്ദ്രിയങ്ങൾ മനസ്സും ബുദ്ധിയും പഞ്ചപ്രാണന്മാർ, ഇതാണ് ഇവിടുത്തെ വിഷയങ്ങൾ. എന്തിനു വിഷയം? അങ്ങനെ ഭാനത്തിന് വിഷയം. ഭാനത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വിഷയമാണ്, അതുകൊണ്ടത് പ്രത്യക്ഷമാണോന്നില്ല. വിഷയമാണ്, അതുകൊണ്ട് സ്ഥൂലമാണോന്നില്ല. പിന്നെ വിഷയം സ്ഥൂലമാകാം, പ്രത്യക്ഷമാകാം, അതുമാകാം. ഇവിടെ വിഷയം എന്ന് പറഞ്ഞതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ സ്ഥൂലം പോലെ ആകുന്നു എന്ന് വെച്ചാല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാണ്. സ്ഥൂലമായാലും കൊള്ളാം, സൂക്ഷ്മമായാലും കൊള്ളാം. ഇതൊക്കെ നമുക്ക് ഉണർന്നിരുന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ വ്യത്യാസം എന്താണ്? ബാഹ്യമായി കാണുന്ന ഈ വിഷയങ്ങളെപ്പോലെ ഇതിനെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ പറ്റുന്നു. അതാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നതിനും പരോക്ഷം എന്ന് പറയുന്നതിനുമുള്ള വ്യത്യാസം. പരമാണുക്കൾ പരോക്ഷം എന്ന് പറയും. എന്തുകൊണ്ട്? ഈ കാണുന്നത് പോലെ അതിനെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സ് ബുദ്ധിയൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഉള്ളത് തന്നെ, പരമാണു പോലെ അല്ലാതെ. പക്ഷെ അവിടെ നമ്മുടെ ഈ ബാഹ്യ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. അതുകൊണ്ട് ഭാനം എന്ന് പറയുന്നത് വ്യക്തമായി മനസ്സിലാവും. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചവായുക്കൾ, ഈ വിഷയങ്ങൾ ഏന ഭാസ്യന്റെ ഏതൊരു അറിവുകൊണ്ടാണോ ഭാനത്തിന് വിഷയമാകുന്നത്. എന്നുവെച്ചാൽ ഭാനം ഏതൊരു അറിവുണ്ടെന്ന് വെച്ചാൽ അറിവിനെയാണ് ഭാനം എന്ന് പറയുന്നത്. തത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ ആ ഭാനം വിഷയം? ആ ഭാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മഭാനമാണ്. ഇവിടെ സൂക്ഷ്മഭാനത്തെ കുറിച്ചാണ് പറയുന്നത്. വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സൂക്ഷ്മഭാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സൂക്ഷ്മമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്. അങ്ങനെയാണ് സൂക്ഷ്മഭാനം എന്ന് പറയുന്നത്. അസ്യ സൂക്ഷ്മാശ്രയത്വ. അസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അസ്യ ഭാനസ്യ, ആ ഭാനം സൂക്ഷ്മത്തെ ആശ്രയിക്കുന്നത് കൊണ്ട്, സൂക്ഷ്മം ആശ്രയം യസ്യ, ഏതെന്തിനാണോ സൂക്ഷ്മമാശ്രയമായിരിക്കുന്നത് അതാണ് സൂക്ഷ്മാശ്രയം. തസ്യ ഭാവ സൂക്ഷ്മാശ്രയത്വം, തസ്മാത് സൂക്ഷ്മാശ്രയത്വ. സൂക്ഷ്മാശ്രയത്വത അമ്പിയമാണ് പഞ്ചമ്യർത്ഥത്തിൽ തസ് പ്രത്യേകം. ഇതാണ് അതിന്റെ വാക്യാർത്ഥം. സ്ഥൂലത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതും മനസ്സിലാക്കണം. സ്ഥൂലമാശ്രിതേദ്ഭാനം സ്ഥൂലം എന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയേ ഉള്ളൂ, സൂക്ഷ്മമാശ്രിതേദ്ഭാനം തസ്സൂക്ഷ്മഭാനം. ആ ഭാനം എന്നുള്ള വിടാൻ പാടില്ല. ഇവിടെ ആദ്യ സ്ഥൂലഭാനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന് സാമാന്യം വിശേഷം എന്ന് രണ്ട് ഭാഗത്തെ പറഞ്ഞു. അതില് സാമാന്യം ഏതാണ്? അഹം, അയം, ഞാൻ, ഇത് എന്ന് പറയുന്നു. വിശേഷം എന്താണ്? ഞാൻ ശരീരം എന്നിടത്ത് ശരീരം വിശേഷം, ഇത് മൊബൈൽ എന്ന് പറയുന്നിടത്ത് മൊബൈൽ, സർവത്ര അങ്ങനെയാണ്. അതുപോലെ ഇവിടെയും സാമാന്യം വിശേഷമുണ്ട്. ഇതിലും പക്ഷെ അത് പ്രത്യേക രീതി എഴുതിയില്ല. കാരണം എന്താണ്? കാരണം എഴുതാത്തത്, ഇവിടെ വിഷയങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ, ഇത്രയും വിഷയങ്ങൾ. ഈ വിഷയങ്ങളുടെ എല്ലാം സാമാന്യ വിശേഷങ്ങൾ എഴുതണമെങ്കിൽ ഇനി ഒരു പദ്യം കൂടെ എഴുതേണ്ടി വരും. അങ്ങനെ എഴുതിയ എന്ത് പറ്റും? പതിനൊന്നാകും. അതുകൊണ്ട് ഇത് വായനക്കാരൻ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ഗുരു ആ വിഷയം വിട്ട് അത് എഴുതിയില്ല. നമ്മൾ വായിക്കുന്നവരത് മനസ്സിലാക്കണം. നമ്മളെങ്കിൽ പതിനൊന്നായിപ്പോ. മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവിടെ വിഷയങ്ങൾ കുറവാണ്. ഒരിടത്ത് കായഹ ഘടഹ രണ്ടെണ്ണേ ഉള്ളു. അപ്പൊ അത് വെച്ച് ഒന്ന് എഴുതി. ഇതാകുമ്പോൾ വലുതായിപ്പോ, എണ്ണം കൂടിപ്പോ. അത് മനസ്സിലാക്കിയതുപോലെ ഇതും മനസ്സിലാക്കണം എന്നുള്ളതാണ് താല്പര്യം. അപ്പൊ ഇവിടുത്തെ നേരത്തെ അഹം കായഹ എന്ന് പറയുന്നിടത്ത് അഹം സാമാന്യം, കായഹ വിശേഷം, അയം ഘടഹ എന്ന് പറയുന്നിടത്ത് എന്താണ്? സാമാന്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും സാമാന്യ വിശേഷങ്ങളെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അല്പസംസ്കൃത ജ്ഞാനമുള്ളവർ ഇന്ദ്രിയാണി എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയാണി എന്ന് പറയുന്നത് വിശേഷം. അപ്പൊ സാമാന്യം എന്തായിരിക്കും? എന്താണ്? എന്താണ് അയം ഘടഹ എന്ന് പറയുന്നിടത്താണ് ഘടം വിശേഷമായത്, അയം സാമാന്യമേതും. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയാണി എന്ന് പറയുന്നിടത്ത് എന്തായിരിക്കും? സാമാന്യം. എന്താണ് യുദ്ധം? ഇന്ദ്രിയാണി എന്ന് പറയുമ്പോ യുദ്ധം എന്ന് പറയാൻ പറ്റും? ഭവനത്തെ എങ്ങനെ പറയും? ഇതാണി. ഇതവന്റെ ബഹുവനം എങ്ങനെയാണ്? എന്നാണ് അത് പറയത്തില്ല. എത്ര കാലം കൊണ്ട് സംസ്കൃതം പഠിക്കുന്നു? എത്ര കാലം കൊണ്ട് സംസ്കൃതം പഠിക്കുന്നു? ഇമാ ഇരുന്നിരുന്നിരുന്ന് ചന്തി തേഞ്ഞു, ഇരുന്ന ആസനങ്ങളെല്ലാം കയറി, എന്നിട്ടും തുടക്കം പോലും ഇതുവരെ അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്തൊരു നാണക്കേടാണ്! ഞങ്ങളുടെ നാട്ടിലെ ഭാഷ അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇത്രയും കാലം എന്താ ചരച്ചതെന്നാണ്. ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. എടുക്കണ്ടത്. ചിലപ്പോ അത് മറന്നു വരും. ഇമാനി ഇന്ദ്രിയാണി ഇതം ഇമേ മാനി. ഇമാനി എന്ന് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് വ്യാഖ്യാനം വേണ്ടി ഞാൻ രണ്ടുമൂന്ന് വ്യാഖ്യാനം ഇന്ന് രാവിലെ നോക്കി. ഒന്ന് ആരുടെ? ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനം നോക്കി. അതിനകത്ത് എഴുതിയിട്ടില്ല. പുള്ളിക്ക് പിന്നെ സംസ്കൃതം അറിയാത്തതുകൊണ്ടാണെന്ന് വെക്കാം. പിന്നെ ആരോ മുനി നാരായണ പ്രസാദിനെ നോക്കി, അതിനകത്ത് എഴുതിയിട്ടില്ല. സംസ്കൃതം പഠിച്ച ആളാണ് ആര്? വിദ്യാനന്ദ സ്വാമി. അദ്ദേഹം എഴുതിയിട്ടില്ല. എന്തായാലും എഴുതി, നിങ്ങളെ പോലെ എഴുതാതിരുന്ന എന്തായാലും നന്നായി. പിന്നെ ഇത് എഴുതിയിട്ടുള്ളത് ഒരാളേ ഉള്ളൂ, മലയാളത്തിൽ, ബാലകൃഷ്ണൻ നായർ സാർ. സാർ എഴുതിയിട്ടുണ്ട് സാമാന്യവും വിശേഷം. സാർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ ഏതെങ്കിലും വ്യാഖ്യാനം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ രണ്ടുമൂന്ന് വ്യാഖ്യാനങ്ങൾ നോക്കി, ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നറിയാം. ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയിട്ടുണ്ട്. വേറെ എല്ലാരും ഡോക്ടർ ഭാസ്കർ എഴുതിയിട്ടുണ്ട്. ഇതിനൊരു സാമാന്യം ഉണ്ട്, പക്ഷെ എന്താണെന്ന് പുള്ളിക്ക് പിടികിട്ടുന്നില്ല. വിദ്യാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട് ഇതിന് സാമാന്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എല്ലാത്തിനും ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല എന്താണ് സാമാന്യം. അദ്ദേഹം സംസ്കൃതം പഠിച്ച ആളാണ്. അത് മുർക്കോത്ത് കുമാരൻ ആണ് അതിന് എന്താണ് ഓതാരി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഒരു വലിയ സംസ്കൃത പണ്ഡിതൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് അത് വെറുതെ പറഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു പണ്ഡിതൻ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഒരു കാര്യം ഈ എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം ഗുരുദേവൻ പലതവണ വായിച്ച് തിരുത്തിയെന്നാണ്. ഒരു പുസ്തകം പലതവണ വായിച്ച് തിരുത്തിയെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പലതവണ വായിച്ച് തിരുത്തിയെന്ന് വെച്ചാൽ ഇനിയും തിരുത്താണ്ടെന്നാണ്. പലതവണ വായിച്ച് തിരുത്തി ഇനിയും തിരുത്താണ്ടോ? പലതവണ വായിച്ച് തിരുത്തി കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഇനി ഒരുപാട് തിരുത്തമുണ്ട്. തിരുത്തി തിരുത്തി അവസാനം മടുത്ത് ശരി മതി കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നു എഴുത്ത് കണ്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് എഴുതണ്ടേ? അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നതാണ്. പലതവണ ഇത് കേട്ട് വായിച്ചിട്ടെന്നുള്ളതല്ല, പലതവണ കേട്ട് തിരുത്തിയിട്ടുണ്ടെന്ന് വെച്ചാ ഇപ്പോ ഒരു ശ്ലോകം എഴുതി കൊണ്ടുവന്നിട്ട് വായിച്ചു കേൾപ്പിക്കും, അപ്പൊ തിരുത്തും, വീണ്ടും കൊണ്ടുവരും വായിച്ചു കേൾപ്പിക്കും, തിരുത്തും. അങ്ങനെ ആയിരിക്കും പലതവണ. അല്ലെങ്കിൽ പറയും ഒന്നുകൂടെ ശ്രദ്ധിച്ചെഴുതാൻ പറയും, വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. ഗുരുവിന്റെ രീതി അതാണല്ലോ, ഒന്നും അങ്ങനെ നേരോട്ടൊന്നും പറയത്തില്ല. ശരി, വായിച്ച കേട്ട് കഴിയുമ്പം ഒന്നുകൂടെ ശരിയാക്കാൻ പറയും. അങ്ങനെയാണ് ഈ തിരുത്തെന്ന് പറയും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തത്തില്ല. ശ്രദ്ധിക്കണം, കൊള്ളാം, കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. നമ്മളെയൊന്നും പോലെ അങ്ങനെ പറയത്തില്ല, വളരെ നയപരമായിട്ട് ഇവർ സംസാരിക്കുന്നു. അങ്ങനെയാണോ? ശരി, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ആരെങ്കിലും വ്യാഖ്യാനം എഴുതിക്കൊണ്ടി വന്നാല് കേട്ടിട്ടോ ഇതിങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പൊ എഴുതിയാളെ അറിയോ ഞാൻ എഴുതി ശരിയെന്ന്? ഇങ്ങനെയാണോ എന്ന് ചോദിച്ചല്ലോ, ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് ഗുരുവിന്റെ രീതി. ഓ ഇങ്ങനെയാണോ എന്ന് ചോദിക്കും, അയാൾ ഇനി പിന്നെ എന്താണ് ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞില്ല, അപ്പൊ ഇങ്ങനെ ആയിരിക്കും, ശരി മുമ്പോട്ട് പോവാ. അതുകൊണ്ട് 33 അത് പ്രസിദ്ധീകരിച്ചത്. ഒരു സമാധിയായി ഏകദേശം 10 വർഷത്തോളമായി, അപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതൊന്നും പറയുന്നതും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആത്മാനന്ദ സ്വാമി പറയുന്നത് ശ്രീനാരായണ ധർമ്മം മുഴുവൻ വായിച്ച് കേൾപ്പിച്ച് ഇത് എല്ലാം കറക്റ്റ് ചെയ്തെന്നാ പറയുന്നു. അപ്പൊ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇനി അത് ആത്മാനുസ്വാമ്യം തന്നെയാണ് എഴുതുന്നതെന്ന് തന്നെ ആർക്കറിയാം? ആരെങ്കിലും അതിനകത്ത് സംസ്കൃതത്തിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. ആത്മാനുസ്വാമി എഴുതി അങ്ങനെ വരാൻ വഴിയില്ല. കാരണം അദ്ദേഹം അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ രാജരാജവർമ്മയൊക്കെ പോലെ വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം എഴുതുന്നതിൽ മിസ്റ്റേക്ക് വരുന്ന എങ്ങനെ വരാൻ സാധ്യതയില്ല. അത് പിന്നെ വ്യാഖ്യാനിച്ചാരാണോ? തീർത്തർക്ക് എത്ര സംസ്കൃത പാണ്ഡിത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആത്മാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ സർവസമ്മതമായി എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇവിടൊക്കേത് വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കണ്ടിട്ട് കേട്ടിട്ട് പുറത്തുനിന്ന് കേട്ടിട്ട് വെറുതെ വിളിച്ചുകൊണ്ട് വന്നു ആലുവായിൽ അവിടുത്തെ പ്രധാന അധ്യാപകനാക്കിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധം പറ്റുമോ പറ്റാന്നൊരു വഴി ചെറിയ മിസ്റ്റേക്ക്. അപ്പൊ അതുപോലെ ഇതൊക്കെ എന്താണെന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇനി തീർത്തറിയണമെങ്കിൽ സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിക്കണം. സ്വാമി പറഞ്ഞു തരും അതിന്റെ എല്ലാം. കാണുമ്പം ചോദിക്കണമെന്ന് ചോദിച്ചിരിക്കും. അത് ഈ അടുത്ത ആണ് കൂടെ വന്നപ്പോ ഞാൻ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, മനസ്മൃതിയും ശ്രീനാരായണ ധർമ്മം. സ്വാമി അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു, അങ്ങനെ മനസ്മൃതിയിലുള്ള വല്ലതും അതിനകത്തുണ്ടോ? അപ്പോ പിന്നെ വേറെ ആരും അതിനെ വിമർശിച്ചെഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷെ സ്വാമിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. അതുപോലെ ഇതിന്റെ സ്വാമിയുടെ ചോദിച്ചാൽ അതിന്റെ ചരിത്രം ബന്ധവും കിട്ടും. എന്തായാലും ഇവിടെ വ്യാഖ്യാതാക്കളെല്ലാം എഴുതിയിരിക്കുന്നത് ഒന്നിതാണ്. എന്താണോ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? പറഞ്ഞു പോയ നിന്റെ സാമാന്യം ആരും എഴുതിയിട്ടില്ല. ബാലകൃഷ്ണൻ നായർ സാറ് ഒഴികെ പിന്നെ മുനിനാരായണ പ്രസാദ് എന്തോ എഴുതിയിരിക്കുന്നത്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായി. ഈ പറഞ്ഞു വരുന്ന രീതിയിലുള്ള സാമാന്യ വിശേഷമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെ എഴുതിയിട്ടു. അത് അവിടുത്തെ ഒരു രീതിയാണ്. അതിന് ഞാൻ വിമർശിക്കുന്നൊന്നുമില്ല. അവിടുത്തെ രീതി എന്തായാലും സാമാന്യം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ അതിന് വ്യാഖ്യാനം? വിമലാൻ സ്വാമിക്ക് ഈ അക്ഷിമേഴ്സ് വന്നതിന് ശേഷമാണ് ഈ വ്യാഖ്യാനം എഴുതിയത്. സ്വാമി എന്താണ് എഴുതിയിരിക്കുന്നത് സ്വാമിക്കും അറിയത്തില്ല. സ്വാമിക്ക് നല്ല ബുദ്ധിയുള്ള സമയത്താണ് നീ നേരെ എഴുതിയത്. അവസാനം സ്വാമി എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ബാനം ഇതൊന്നും സ്വാമിക്ക് തിരിച്ച സ്വാമിയുടെ ബുദ്ധി ശരിയല്ലാത്ത സമയത്താണ് എഴുതിയത്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്തൊക്കെ എഴുതിയിരിക്കുന്നു, അതെന്തിനു പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ഇതെഴുതുന്ന സമയത്താണ് പന്മന വന്ന്, അവിടെ വന്നിട്ട് എന്റെ കൂടെ സ്വാമിയുടെ കാറിൽ ഞാൻ കയറിങ്ങി അടപ്പള്ളി കോട്ടയിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡ് നോക്കിയിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ എത്ര ഏക്കർ അവിടെയൊക്കെ സമ്പാദിച്ചിരിക്കുന്ന, ആ സ്ഥലം മുഴുവൻ ഞാൻ സമ്പാദിച്ചിടണം എന്നോട് പറയുന്നു. റോഡിന്റെ രണ്ട് സൈഡില് 2 കിലോമീറ്റർ ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നത് എത്ര ഏക്കറാ നിങ്ങളിവിടെയൊക്കെ സമ്പാദിച്ചിട്ടിരിക്കുന്നത്. ബോധമില്ല. ആ സമയത്താണ് കഴിഞ്ഞത്. അപ്പോഴ് എന്നോട് പറയുകയും ചെയ്ത് ഈ അത്ര ഇടയ്ക്കിടയ്ക്ക് ഒരു മറവ് പോലെ വരുന്നുണ്ട്, മറവി പോലെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ബോധം അവസാനമായപ്പോഴത്തേക്ക് പക്ഷെ സ്വാമി നല്ല ബോധമുള്ള സമയത്ത് എഴുതിയിരുന്നെങ്കിൽ നല്ലൊരു വ്യാഖ്യാനമായിരുന്നു, അപ്പൊ എഴുതിയില്ല. ദീദിവിക്കൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ സ്വാമിക്ക് മലയാള ഭാഷയിൽ വർഷങ്ങളായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ഈ സംസ്കൃതമായി ഉണ്ടാകാൻ ബുദ്ധിമുട്ടില്ലേ, സ്വാമിക്ക് എഴുതാമായിരുന്നു. പിന്നെ വേറൊന്നും കൂടെ വരുന്നത് ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചവായവ വിഷയാഹ എന്നാണ് ഞാൻ അന്വേഷിച്ചു പറഞ്ഞത്. ധ്യാനസ്വാമി ഉൾപ്പെടെയുള്ളവരെല്ലാവരും വിഷയാഹ എന്ന് പറയുന്നതിന് പ്രത്യേകം എടുത്തിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ മനസ്സും ബുദ്ധിയും വിഷയങ്ങളും പഞ്ചവായുക്കളും അതും ശരിയല്ല. എന്നുവെച്ചാൽ വിഷയങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന എന്താണ്? ബാഹ്യ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും എല്ലാവരും എഴുതിയിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെന്ന് പറയുന്നത് സ്ഥൂലമാണോ സൂക്ഷ്മമാണോ? പിന്നെ എങ്ങനെ ഇവിടെ ചേരും അത്? ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെന്ന് പറയുമ്പോൾ സ്ഥൂലമാണ്. സ്ഥൂലഭാനത്തിൽ നേരത്തെ പറഞ്ഞാണത്. എന്ത് അയം ഘടഹ എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞു. ഇത് സൂക്ഷ്മത്തെ കുറിച്ചാ പറയുന്നു. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശബ്ദസ്പർശം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിദ്യാനസ്വാമി ഉൾപ്പെടെ. അബദ്ധമാണ്, അബദ്ധം വന്നു. അത് അബദ്ധം എന്ന് തന്നെ പറയണം. പിന്നെ അതില് അത് ശരിയാവും ഇത് ശരിയാവും എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അബദ്ധം അബദ്ധം തന്നെയാണ്. കാരണം ഇവിടെ പറയുന്ന സൂക്ഷ്മത്തെ കുറിച്ചാണ്. അപ്പൊ ഇവയാണ് വിഷയം എന്ന് പറയുന്നത്. അത് അവസാനം വന്ന ഏതാണ്? പഞ്ചവായവ. അതുകൊണ്ട് വിഷയ എന്ന് കുഞ്ഞുങ്ങത്തി പറഞ്ഞു. വാസ്തവത്തിൽ ഇന്ദ്രിയാണി എന്ന് പറയുന്നത് എന്ത് ലിംഗം? മനോബുദ്ധി എന്ന് പറയുന്നതോ ശ്രീലിംഗം. മൂന്ന് ലിംഗങ്ങളും വന്നു ഇവിടെ, നമസ്ലിംഗം ശ്രീലിംഗം പുല്ലിംഗം. അവസാനം പഞ്ചവായവ എന്ന് പറയുന്ന പുല്ലിംഗമായോണ്ട് അതിനോട് ചേർത്ത് വിഷയഹ എന്ന് പുല്ലിംഗത്തിൽ പറഞ്ഞതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടായത്. അങ്ങനെ പറയാം. മൂന്ന് ലിംഗത്തിലും വന്നിട്ട് സാമാന്യമായിട്ട് പറയുമ്പോൾ ഏത് ലിംഗം പ്രയോഗിക്കും? അവസാനം പഞ്ചവായവ വന്നുകൊണ്ട് എന്താണ് ഈ വിഷയങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചവായവ വിഷയാഹ. ഈ വിഷയങ്ങൾ ഏതിന്റെ വിഷയം? ബാനത്തിന്റെ എന്ന് തന്നെ അർത്ഥം പറഞ്ഞാലേ ഇവിടെ ശരിയാവും. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ ഞാൻ എഴുതിയ ഒരു വ്യാഖ്യാനത്തിനും ഞാൻ ഈ പറയുന്ന പോലെ കണ്ടിട്ടില്ല. അത് ഈ സ്ഥൂലം സൂക്ഷ്മം എന്നുള്ളതിന്റെ വ്യത്യാസത്തെ ചിന്തിക്കാതെ എഴുതിയതുകൊണ്ടാണ്. അതൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് വ്യാഖ്യാതാക്കൾ വരുത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഈ ഇതിലെ സാമാന്യ വിശേഷ ഭാവങ്ങൾ വിശദീകരിക്കാത്ത. അപ്പോ ഇതിനെ സംബന്ധിച്ച് ഇത് ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് അവിടെ സാമാന്യം എന്ന് പറയുന്ന ഇതാണ്. മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിച്ച് അഹമെന്നും പറയാമെന്ന് ബാലകൃഷ്ണൻ സാർ എഴുതിയിട്ടുണ്ടെന്നും പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയും, മനസ്സിനെയും ബുദ്ധിയെയും എന്തു പറയും, സാമാന്യം എങ്ങനെ പറയും, എന്റെ വിശേഷണം എങ്ങനെ പറയുന്നു, മനസ്സ് ബുദ്ധി മനോബുദ്ധി എന്ന് പറയുമ്പോ ഇതോ എന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. എങ്ങനെയാ പറയുന്നു, ഇന്ദ്രിയാണി എന്നുള്ളത് എന്താ പറഞ്ഞിട്ട് ഇത് മനസ്സിലാവുന്നില്ല. ഇമാനി എന്ന് പറയോ മനസ്സിനെ ബുദ്ധി. എന്റെ വിശേഷണം എന്താണോ, ആ ഇമേ ഇയം ഇമേ മനോബുദ്ധി അങ്ങനെ പറയും. വിഷയാഹ എങ്ങനെ പറയും, പഞ്ചവായവ ആയോ പഞ്ചവായവ എന്ന് പറയും. ഇമാഹ ഇമേ പഞ്ചവായവ സാമാന്യത്തെ പറയുമ്പോ അങ്ങനെ പറയണം. പിന്നെ ഇവിടെ മനോബുദ്ധി എന്താണ്, അഹമെന്നും പറയാം, അഹമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയും പറയാം, കാരണം ഇങ്ങനെ നേരത്തെ പറഞ്ഞു അയം കായഹ എന്ന് പറഞ്ഞു, അഹം കായഹ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ശരീരത്തെ സംബന്ധിച്ച് നമ്മുടെ അനുഭവം എന്താണ്, ഇത് ശരീരം എന്നാണ്. എന്നാലും അഹം കായഹ എന്ന് പറയാറുണ്ട്, ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി ഉള്ളതുകൊണ്ട്. വാസ്തവത്തിൽ ശരീരത്തിന്റെ അനുഭവം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്, ഇതം ശരീരം ുന്നു അഹം കായഹ എന്നല്ലല്ലോ. പക്ഷെ ചിന്തിക്കുമ്പം നമ്മുടെ അനുഭവം ശരീരത്തിൽ അഹം കായഹ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. അതേ യുക്തി അനുസരിച്ച് ഇവിടെയും വേണമെങ്കിൽ എന്താണോ, ഒരാൾക്ക് ബുദ്ധിയിൽ അഭിമാനം ഉണ്ടാകാം, മനസ്സിൽ അഭിമാനം ഉണ്ടാകാം, കാരണം ശരീരമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, ശരീരത്തിൽ അഭിമാനം ഉണ്ടാകാം, ഇന്ദ്രിയങ്ങളിൽ അഭിമാനം ഉണ്ടാകാം, പഞ്ചവായുക്കളിൽ അഭിമാനം ഉണ്ടാകാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്തു പറയാം, അഹം ബഹുവനും അങ്ങനെ പക്ഷെ അവിടെ അഹമൊന്നേ ഉണ്ടാകത്തുള്ളു. ഇത് എത്ര എണ്ണം ഉണ്ടെങ്കിലും ഇന്ദ്രിയാദികളിൽ എന്ത് വരുന്നു, അഹം ബുദ്ധി വരാം. അങ്ങനെയാണെങ്കിൽ അഹമൊന്നും പറയാം. അതായത് ഞാൻ ബുദ്ധിയാണ്, ഞാൻ മനസ്സാണ്, എന്റെ മനസ്സെന്നാണ് പറയുന്നത്. പക്ഷെ അഭിമാനം ഇവിടെ വന്നിരിക്കുന്നു, ഇവയിലെല്ലാം വരും. എന്റെ പ്രാണനാണ് പക്ഷെ അതിൽ അഹംബുദ്ധി വരും. ഈ ശരീര സംഘാതത്തെ ചേർത്തിട്ട് അഹം എന്ന് പറയുമ്പോൾ ആ സംഘാതത്തിൽ മനസ്സും ബുദ്ധിയും പ്രാണന്മാരും എല്ലാം വരുന്നു. അപ്പൊ അവിടെ അഹം അഭിമാനം വരാം. അപ്പോ അങ്ങനെയും പറയാം, അഹമെന്നോ ഇതമെന്നോ, ഇതമാണ് മുഖ്യം എന്നുള്ള തരത്തിൽ വരുന്നതാണ് സാമാന്യം എന്നാണ് സാറിന്റെ വ്യാഖ്യാനത്തിൽ. അങ്ങനെ ഇത് രണ്ടും പറയുന്നുണ്ട്, അത് രണ്ടു തരത്തിലും പറയാം. അപ്പൊ ഇവിടെയും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതിലുകൊണ്ട് സാമാന്യ വിശേഷ ഭാവങ്ങൾ. എവിടെ പോയി?